ആകാശശ്ച പ്രതിഷ്ഠിതഃ തമേവ മന്യേ ആത്മാനം വിദ്വാൻ ബ്രഹ്മാമൃതോ അമൃതം. ഇവിടെ പഞ്ചജന എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ സംഖ്യന്മാർ പറയുന്നത് പഞ്ചപഞ്ച എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പഞ്ചവിംശതി തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത് സംഖ്യന്മാരുടെ. അതുകൊണ്ട് സംഖ്യ സിദ്ധാന്തം പ്രാമാണികമാണ്, ശ്രുതി അതിന് പ്രമാണമാണ്, അതിനെ നിഷേധിക്കുന്നു. ഭാഷകാരം നിഷേധിക്കുന്നു. അപ്പൊ അത് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സാംഖ്യസിദ്ധാന്തം എന്നുള്ളതിനെ ആദ്യം വിശദീകരിക്കുന്നു. സാംഖ്യ സിദ്ധാന്തം വേറെയാണ്, ഇവിടെ ശ്രുതി പറയുന്ന കാര്യങ്ങൾ വേറെയാണ്. പഞ്ചപഞ്ചജന എന്ന് പറഞ്ഞിരിക്കുന്നത് സാംഖ്യ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നതല്ല. അപ്പൊ സാംഖ്യ സിദ്ധാന്തം എന്താണെന്ന് അറിയണം, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അതായത് ഇവിടുത്തെ പൂർവപക്ഷ സിദ്ധാന്തം, ഇവിടെ വിചാരം എന്ന് പറയുന്ന പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിലാണ് പോകുന്നത്. കാരണം വിചാരത്തിന്റെ പ്രധാനമായ താല്പര്യം എന്താണ്? ഒന്ന് തത്വനിർണയം, അതാണ് വിചാരത്തിന്റെ പ്രയോജനം. വിചാര പ്രയോജനം എന്താണ്? പലയിടത്തും അത് വരും. എന്തിനു വിചാരം? വിചാരമെന്നോ ചർച്ചയെന്നോ? വിചാരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന അർത്ഥമാണ്. വിചാരം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ള രീതിയിലാണ്. ഇവിടെ വിചാരം എന്ന് പറഞ്ഞാൽ ചർച്ച എന്നുള്ള രീതിയാണ്. നമ്മൾ എന്ത് ചിന്തിച്ചാലും വിചാരം എന്ന് പറയും. അയാളെന്തോ വിചാരിക്കുന്നു, ചിന്തിക്കുന്നു. നീ എന്ത് വിചാരിച്ചു? നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു? എന്ത് ചിന്തിച്ചു? ആ രീതിയിലാണ്. ഇവിടെ അങ്ങനെയല്ല. വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച, സംവാദം എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. വിചാരത്തിന്റെ ഫലം എന്താണ്? തത്വനിർണയം. അപ്പൊ അതിന്റെ ശൈലി എന്താണ്? പൂർവപക്ഷം, സമാധാനം. ഇതാണ് പൂർവപക്ഷ സമാധാനമാണ് അതിന്റെ ശൈലി, അതിന്റെ രീതി. അങ്ങനെ ആണ് സംവാദം മുമ്പോട്ട് പോകുന്നത്. വാദം എന്നും സംവാദം എന്നും പറയും. അപ്പൊ അതിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങൾ. ഒന്നെന്താണ്? പൂർവപക്ഷങ്ങളെ നിരാകരിക്കുക, അതൊന്ന്. പൂർവപക്ഷത്തെ നിരാകരിക്കുന്നു എന്ന് പറയുന്നതാണ് സംശയങ്ങളെ നിരാകരിക്കുക എന്ന് പറയുന്നു. കാരണം തത്വനിർണയത്തിന് സംശയ നിരാകരണം മുഖ്യമാണ്. ഏതെങ്കിലും ഒരു തത്വത്തെ നിർണയിക്കണമെങ്കിൽ ആദ്യം അതിന് തടസ്സമായി വരുന്നത് സംശയങ്ങളാണ്. അതെങ്ങനെ ശരിയാകും? ബ്രഹ്മം ഏകമാണ്, നിത്യമാണ്, നിർഗുണമാണ് എന്നെല്ലാം പറയുമ്പോൾ സംശയമുണ്ടോ? അതെങ്ങനെ ഏകമാകും? അതെങ്ങനെ നിത്യമാകും? എങ്ങനെ നിർഗുണമാകും? ഈ സംശയങ്ങളെ നിരാകരിക്കും. അത് മുഖ്യം. അതോടൊപ്പം തന്നെ തത്വനിർണയത്തിന് തടസ്സമായിരിക്കുന്ന അജ്ഞാനം, വിപര്യം, അതിനെയും നിരാകരിക്കുക. അപ്പം അങ്ങനെ നിരാകരിക്കുന്നതിന് പൂർവശാസ്ത്രങ്ങളെ എന്തിനാശ്രയിക്കുന്നു? കാരണം പൂർവശാസ്ത്രങ്ങളോടാണ് കടപ്പാട്. അവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം. ഭാഷകാരൻ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ നിഷേധിക്കുന്നത് സംഖ്യസ്മൃതിയാണ് എന്നതാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശാസ്ത്രം. മറ്റുള്ളതെല്ലാം അതിന് ശേഷം വന്നിട്ടുള്ളതാണ്. ആ സംഖ്യസ്മൃതിയിൽ ഏറ്റവും പ്രാചീനമായ ആ ശാസ്ത്രത്തിൽ പോലും അദ്വൈതത്തിന് അനുകൂലമായ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അദ്വൈതത്തിന് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങണം. അല്ലെ, ഏതൊക്കെ അംശങ്ങളെ സ്വീകരിക്കാം, ഏതൊക്കെ അംശങ്ങളെ നിരാകരിക്കാം, അതിനു വേണ്ടിയിട്ടാണ് അതിനെ കുറച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ശാസ്ത്രത്തെ പാടെ നിഷേധിക്കുകയല്ല, സംഗീതം നിഷേധിക്കുമ്പോഴും യോഗത്തെ നിഷേധിക്കുമ്പോഴും എല്ലാം ഇനി രണ്ടാം അധ്യായത്തിൽ പറയുന്നത്. പൂർണ്ണമായി ഒന്നിനങ്ങ് നിഷേധിച്ച് കളയുകയല്ല, സ്വീകരിക്കാമെന്നുള്ളതിനെ എടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇത്തരം ചർച്ചകളെ അദ്വൈതത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ വിചാരത്തെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അത് മാത്രമല്ല, അങ്ങനെ വിചാരം ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മാർഗം. വിചാരത്തിൽ ഒരു കാര്യത്തെ ആവർത്തിക്കുകയല്ല ചെയ്യുന്നു. ഇപ്പം ബ്രഹ്മം ബ്രഹ്മം എന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് വിചാരമാണ്. ആത്മാ ആത്മാ അല്ലെങ്കിൽ സച്ചിദാനന്ദം, ഇങ്ങനെ ശബ്ദത്തിൻ്റെ ആവർത്തി, അർത്ഥബോധത്തോടുകൂടി ശബ്ദത്തിൻ്റെ ആവർത്തി വന്നാൽ അത് വിചാരമാകത്തില്ല, അത് ഉപാസനയാണ്. ഇവിടെ ഉപാസന, ഇവിടെ ശബ്ദത്തിൻ്റെ ആവർത്തിയല്ല പ്രധാനം, അർത്ഥചിന്തനമാണ്. അർത്ഥചിന്തനത്തിൻ്റെ ആവൃത്തി വരും. അർത്ഥചിന്തനം വരുമ്പോഴാണ് അവിടെ പൂർവപക്ഷത്തെ നിരാകരിക്കുന്നത്, അതായത് വികല്പങ്ങളെ, സംശയങ്ങളെ നിരാകരിക്കുന്നു. അതിൻ്റെ പരിണത ഫലമായി തത്വനിർണയത്തിൽ അജ്ഞാന നിവൃത്തി ഉണ്ടാകുന്നു. ഭിദ്യന്തേ ഹൃദയ ഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ, അതെല്ലാം തത്വനിർണയത്തിൻ്റെ ഫലമായി പറയുന്നു. അതുവരെ ഇത് വിചാരം ആവശ്യമാണ്. അപ്പോൾ വിചാരത്തിൻ്റെ മാർഗത്തിലൂടെ പോയേ പറ്റൂ. എന്തിന് ഇത്രയും പൂർവപക്ഷം സമാധാനം എന്ന് വെച്ച് ചോദിച്ചു. അതിന് പ്രധാന കാരണം ഇതാണ്, ഉപാസനയല്ല. ഉപാസനയാണെങ്കിൽ പൂർവപക്ഷം സമാധാനമൊന്നും വേണ്ട. വിചാരത്തിന് അതാവശ്യമാണ്. അതുകൊണ്ടിവിടെ എന്താ ചെയ്യുന്നത്? സാങ്ക്യ സിദ്ധാന്തം എന്താണെന്ന് ഇവിടെ വിശദീകരിക്കുകയാണ്. തഥാ പഞ്ചവിംശതി സംഖ്യയാഹ യാവന്തഃ സംഖ്യയാഹ ആകാർക്ഷന്തേ താവന്തി വെച തത്വാനി സാങ്കേഹി സംഖ്യയന്തേ, സംഖ്യന്മാരെ എണ്ണി പറയുന്ന കാര്യങ്ങൾ, പഞ്ചവിംശതി തത്വങ്ങളെക്കുറിച്ച്. ഇത് സാങ്കേകാരിക. ഈ സാങ്കേകാരിക എന്ന് പറയുന്നത് ഒരാൾ സംഗ്രഹിച്ചതാണ്. സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ മുമ്പ് തന്നെ പ്രചരിച്ചിരുന്നത്, ഒരാളതിനെ ഒരു ഗ്രന്ഥരൂപത്തിലാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്, സംഖ്യന്മാരുടെ സിദ്ധാന്തം എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്. മൂലപ്രകൃതി, അപകൃതി, മഹദാദ്യ പ്രകൃതി വികൃതേസത്ത ഷോടകസ്ഥ വികാരോ ന പ്രകൃതിർ ന വികൃതി പുരുഷ. പറയുന്ന മൂലപ്രകൃതി അവികൃതിയാണ് പ്രധാനം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അത് വികൃതിയല്ല, ഒന്നിൻ്റെ ഈ കാര്യമല്ല. അതിന് വികാരം സംഭവിക്കുന്നുണ്ട്, വികാരം സംഭവിക്കുന്നില്ല എന്നല്ല പറയുന്നത്. വികാരം എന്ന് പറഞ്ഞാൽ പരിണാമം. അതിൽ പരിണാമം സംഭവിച്ചിട്ടാണ് അതിൽ നിന്ന് മഹത്വത്വം അഹന്തത്വം തുടങ്ങിയ ഉണ്ടാകുന്നത്. മഹത്വത്വത്തിന് അവർ പറയും ബുദ്ധിതത്വം, അഹന്തത്വത്തിന് പറയുന്നത് ഈ സൃഷ്ടിക്ക് കാരണമായ ഒരു തത്വമുണ്ട്, അതാണ് അഹന്തത്വം. അഹങ്കാരമെന്ന് നമ്മൾ പറയുന്നതല്ല. ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ബുദ്ധിയല്ല. ജീവന്റെ ഉള്ളിലിരിക്കുന്ന ബുദ്ധിയും ജീവന്റെ ഉള്ളിലിരിക്കുന്ന അഹങ്കാരമല്ല ഇത്. മറിച്ച് ഈ സൃഷ്ടിക്ക് കാരണമായി എങ്ങനെയാണോ മൂലപ്രകൃതി എന്ന് പറയുന്നത് സത്വ രജസ്തമ ഒരു രൂപത്തിലിരിക്കുന്നത്, അതിൻ്റെ സാമ്യാവസ്ഥയാണ്, വികാരങ്ങൾ സംഭവിക്കാത്ത അവസ്ഥയാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. അതിൽ നിന്ന് വികാരങ്ങൾ പരിണാമങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാന പരിണാമമാണ് മഹത്വത്വമെന്നും അഹന്തത്വം എന്നും പറയുന്നത്. എന്ന് പറയുന്ന മൂലപ്രകൃതി അപകൃതിയാണ്. മഹതാദ്യ മഹത്വത്വം അഹന്തത്വം തുടങ്ങിയവ അതിൽ നിന്ന് വരുന്നു. അതിനെ പറയുന്നു പ്രകൃതി വികൃതി എന്ന് പറയുന്നു. പ്രകൃതി വികൃതയ സത്വം. മഹതാദി എന്ന് പറയുമ്പോൾ മഹത്വത്വം അഹന്തത്വം പഞ്ചതന്മാത്രകൾ. ഈ പ്രക്രിയ തന്നെ ഏറെക്കുറെ അദ്വൈതത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അദ്വൈതത്തിലും ഈ പഞ്ചതന്മാത്രകളെ സ്വീകരിക്കുന്നുണ്ട്. പഞ്ചതന്മാത്രകളെ അദ്വൈതത്തിൽ പറയുന്ന എന്താണ്? സൂക്ഷ്മഭൂതങ്ങളാണ്. പ്രകടന ഗ്രന്ഥങ്ങളിലെല്ലാം പറയും അതിൽ പഞ്ചീകരണം സംഭവിച്ചിട്ടാണ് സ്ഥൂലമായതെന്നെല്ലാം പറയും. അപ്പോൾ ഇത് സംഖ്യന്മാരിൽ നിന്ന് കടമെടുത്താണ്. പഞ്ചതന്മാത്രകളെ കുറിച്ച് ആദ്യം പറയുന്ന അവരാണ്. അതിന് മുമ്പിൽ അവർ അതിനോട് കൂട്ടിച്ചേർക്കുന്നു മഹത്തത്വവും അഹന്തത്വവും. അതിന് വേണമെങ്കിൽ സമഷ്ടി മഹത്തത്വം, സമഷ്ടി അഹന്തത്വം എന്ന് പറയും. പക്ഷേ സമഷ്ടി എന്ന് പറയുമ്പോൾ ഈ ജീവന്മാരുടെ അഹന്തത്വം എല്ലാം കൂടി ചേരുന്നത്, ജീവന്മാരുടെ ബുദ്ധിയെല്ലാം കൂടി ചേരുന്ന അർത്ഥത്തിലല്ല. കാരണം പൂജ്യങ്ങൾ കൂടി ചേർന്നു കഴിഞ്ഞാൽ അതിന് വില ഉണ്ടാകത്തില്ല. പൂജ്യങ്ങൾ എത്ര കൂടി ചേർന്നാലും അത് പൂജ്യം തന്നെ, വലിയ പൂജ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ ജീവന്റെ ബുദ്ധിക്കോ ജീവന്റെ അഹന്തത്വത്തിനോ ഒന്നും കൂടി ചേർന്നിട്ടൊരിക്കലും സൃഷ്ടി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതൊരു പ്രത്യേക തത്വമാണ്. ആ തത്വത്തിൽ നിന്നാണ് ഈ ജീവന്റെ ബുദ്ധിയും അഹന്തിയും എല്ലാം ഉണ്ടായത്. അത് ജഗത്തിന് കാരണമായിരിക്കുന്നു. കാരണം ജീവബുദ്ധിയുണ്ട്, ഇത് സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ജീവന്റെ അഹംബുദ്ധി സർവത്തിനും ആധാരമായി മാറത്തില്ല. അപ്പോൾ അത് സംഖ്യന്മാർ പറയുന്ന ഒരു പ്രത്യേക തത്വം തന്നെയാണ്. ജീവൻ വേറെ, അത് പുരുഷൻ. പുരുഷന് പുരുഷൻ്റെതായ അഹംബുദ്ധിയും അഹന്തയും എല്ലാം ഉണ്ട്. അതെല്ലാം പരിണമിച്ച് സംഭവിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണോ എല്ലാ കാര്യങ്ങൾക്കും കാരണമായി മൂലപ്രകൃതി സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ തുടർന്ന് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണമായി പ്രകൃതി വികൃതി എന്ന് വെച്ചാൽ അത് കാര്യവും കാരണവുമായി ഏഴ് തത്വങ്ങൾ മഹത്തത്വം അഹന്തത്വം സൂക്ഷ്മതന്മാത്രകൾ അതിനെ പ്രകൃതി വികൃതി എന്ന് പറയുന്നു. അത് കാര്യവുമാണ് കാരണവുമാണ്. അത് കാര്യമാകുന്ന എങ്ങനെ? മൂലപ്രകൃതിയുടെ കാര്യമായതുകൊണ്ട്. മൂലപ്രകൃതിയിൽ നിന്നാണ് ഏഴ് തത്വങ്ങൾ ഉണ്ടാകുന്നത്, അഹന്തത്വം അഹന്ത മഹത്വത്വം സൂക്ഷ്മതന്മാത്രം. അത് കാരണമെന്നെന്ത് പറയുന്നു? അതാണ് പിന്നീട് വരുന്ന സ്ഥൂലഭൂതങ്ങൾക്ക് കാരണമായി തീരുന്നു. അതുകൊണ്ട് പറയുന്നു മഹദാദ്യ മഹദാദി പ്രകൃതി വികൃതേഹ സത്ത. കാര്യവും കാരണവുമായിരിക്കുന്ന തത്വങ്ങൾ ഏഴാണ്. ഇവിടെ പറയുന്നു മഹത് പ്രധാനസ്യ വികൃതി അഹങ്കാരസ്യ പ്രകൃതി. മഹത്തത്വം എന്ന് പറയുന്നത് സൃഷ്ടിക്കെല്ലാം കാരണമായിരിക്കുന്ന ഒരു തത്വം. അത് അഹങ്കാരത്തിന്റെ പ്രകൃതിയാണ്. അഹങ്കാരം എന്ന് വെച്ചാൽ അഹംതത്വം, സമഷ്ടി, ഒരു അഹംതത്വമുണ്ട്, അതിൻ്റെ പ്രകൃതിയാണ്. ആ തത്വത്തിന് പരിണാമം സംഭവിച്ചിട്ടാണ്, ആ മഹത്തത്വത്തിന് പരിണാമം സംഭവിച്ചിട്ടാണ് അഹംതത്വം ഉണ്ടായത്. അതായത് ജീവനെ സംബന്ധിച്ചുള്ള ജീവന്റെ ഈ അല്പമായ സൃഷ്ടികളുണ്ട്, നമ്മുടെ സങ്കല്പ വികല്പങ്ങൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, ശരീര ഇന്ദ്രിയ മനസ്സുകളെ ആശ്രയിച്ചു വരുന്ന കർമ്മങ്ങൾ, ഇതൊക്കെയാണ് ജീവന്റെ സൃഷ്ടി, ശാരീരികമായ കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾക്ക് അവനൊരു അഹന്ത ആവശ്യമാണ്. അത് ജീവന്റെ ജീവാഹങ്കാരം എന്ന് പറയും. ഇതാവശ്യമാണെങ്കിൽ പ്രകൃതിയുടെ പരിണാമത്തിലൂടെ ഈ പ്രപഞ്ചം ഇങ്ങനെ ആകുന്നതിന് ഒരു തത്വം ആവശ്യമാണ്. സർവ പ്രവൃത്തിക്കും ആധാരമായിരിക്കുന്ന തത്വം, അതാണ് മഹത്തത്വം. അത് പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചതുകൊണ്ട് അത് വികൃതിയാണ്, വികാരമാണ്, കാര്യമാണ്. അത് തുടർന്ന് വരുന്ന അഹന്തത്വത്തിന് കാരണമായതുകൊണ്ട് അത് പ്രകൃതിയുമാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന അഹന്തത്വത്തെ സംബന്ധിച്ച് മഹത് അഹങ്കാര പഞ്ച തന്മാത്രാണി സപ്ത പ്രകൃതയോ പ്രകൃതേശ തത്ര മഹത് പ്രധാനസ്യ പ്രകൃതി. മഹ എന്ന് പറയുന്നത് പ്രധാനത്തിന്റെ പ്രകൃതിയാണ്. അഹങ്കാരസ്യ പ്രകൃതി, അഹങ്കാരത്തിന്റെ പ്രകൃതിയാണ്. അപ്പൊ ആ മഹത്തെന്ന് പറയുന്നതിന്റെ വിശേഷത എന്താണ്? അത് ബുദ്ധിരൂപത്തിലാണ്. അതുകൊണ്ടാണത് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടിക്ക് ഒരു സൃഷ്ടിയുടെ പിന്നിലെ ഒരു ബുദ്ധി വേണം. ജീവബുദ്ധിക്ക് എന്തായാലും അത് സാധ്യമല്ല. ഈ അനന്തമായ പ്രപഞ്ചത്തെ ജീവബുദ്ധി അങ്ങനെ സൃഷ്ടിക്കും. അപ്പോൾ അവിടെ ഒരു ബുദ്ധിയുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു സമഷ്ടി ബുദ്ധിയാണെന്ന് വെച്ചാൽ സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്ന ബുദ്ധി. അതുകൊണ്ടാണ് അതിൻ്റെ മഹത്തത്വം എന്ന് പറയുന്നത്. അത് മഹാനാണ്. അത് പ്രധാനത്തിൻ്റെ നേരിട്ടുള്ള പരിണാമമാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് അഹങ്കാരം വരുന്നത്. ഈ വ്യഷ്ടിയിലങ്ങനെ സംഭവിക്കുന്ന ജീവനുണ്ട്. കാരണം ജീവന്റെ ബുദ്ധി ബോധം അതിനെ ആശ്രയിച്ചിട്ടാണോ ആണല്ലോ അഹങ്കാരം നിൽക്കുന്നത്. അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നതാണ് അഹം എന്ന് പറയുന്ന ഒരു സ്ഫുരണമാണ്. സ്ഫുരണം എന്ന് വെച്ചാൽ ബോധം. അഹം എന്ന രൂപത്തിൽ ബോധം സ്ഫുരിക്കുന്നു എന്ന് പറയും. ബോധത്തിന്റെ ഒരു പ്രത്യേക ആകാരമാണ്, ഒരു രൂപമാണ് അഹം. ഇത് തന്നെ സമഷ്ടിയിലും സംഭവിക്കണം, എന്നാലേ ഇവിടെ തുടർന്നുള്ള സൃഷ്ടി സംഭവിക്കത്തുള്ളൂ എന്ന് സംഖ്യന്മാർ പറയുന്നു. അങ്ങനെ ഒരിക്കലും ജീവ അഹന്തയുമായിട്ടും ജീവ ബുദ്ധിയുമായിട്ടും ഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ട് കാര്യകാരണ രൂപത്തിലിരിക്കുന്നു അഹന്തത്വവും മഹത്തത്വവും. ഇനി ആ അഹന്തത്വത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളുണ്ടാവും. അഹന്തത്വം എന്ന് പറയുന്നു മഹത്തത്വത്തിന്റെ കാര്യമായി തുടർന്ന് വരുന്ന പഞ്ചതന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, സൂക്ഷ്മഭൂതങ്ങൾ അതിന്റെ കാരണവുമാണ്. അതുകൊണ്ട് അതിനെയും പറയാം പ്രകൃതി വികൃതി കാര്യകാരണ ഉഭയരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ പറയുന്നു ആ അഹന്തത്വത്തിൻ്റെ താമസഭാവത്തിൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളുണ്ടായി, അതിൻ്റെ സാത്വിക ഭാവത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി. അങ്ങനെയെല്ലാം അവർ വിശദീകരിക്കും. കാരണം പ്രകൃതി ത്രിഗുണാത്മികയാണ്. അതിൽ നിന്ന് പരിണമിക്കുന്ന എല്ലാം ത്രിഗുണ സ്വരൂപമായിരിക്കും. അതിൽ തന്നെ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുണ്ടാവും, സാതിശയ അവസ്ഥ എന്ന് പറയും. അതനുസരിച്ച് പഞ്ചഭൂതങ്ങളിലും തന്മാത്രകളിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം വ്യത്യാസം വരും. പ്രകൃതിയിൽ ആ പരിണാമം പ്രധാനത്തെ ആശ്രയിച്ച് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏകാദശ ഇന്ദ്രിയങ്ങളും തന്മാത്രകളും എല്ലാം അഹം തത്വത്തിൽ നിന്ന് പരിണമിക്കുന്നു. അത് പരിണമിച്ചിട്ട് അത് നാനാരൂപത്തിൽ അനന്തമായി പരിണമിച്ച് അനന്തമായ പുരുഷന്മാരുടെ കർണമായി മാറുന്നു. അഹന്തത്വവും മഹത്വവും ഏകമാണ്, പക്ഷെ അതിൽ നിന്ന് ഉണ്ടാകുന്ന പരിണാമങ്ങൾ അനന്തമാണ്. അപ്പോൾ ആ പരിണാമങ്ങളെ ജീവൻ സ്വീകരിക്കുന്നു. പ്രകൃതിയിൽ ഇങ്ങനെ അനന്തമായ പരിണാമങ്ങൾ സംഭവിക്കുന്നു. അനന്തമായ മനസ്സ്, അനന്തമായ ഇന്ദ്രിയങ്ങൾ സംഭവിക്കുന്നു. ജീവൻ ആ പ്രകൃതിയോട് താതാത്മ്യപ്പെട്ടിട്ട് അതിനെ സ്വന്തമാക്കുന്നു ഒരു പരിണാമത്തെ. അപ്പോൾ ജീവന്റേതായി മാറുന്നു ഇന്ദ്രിയങ്ങളും മറ്റും. തന്മാത്രകൾ മൂലകാരണമായി സർവത്തിനും കാരണമായി നിൽക്കുന്നു. ആ തന്മാത്രകൾ പിന്നെ പരിണമിച്ച് പഞ്ചഭൂതങ്ങളാകുന്നു, സ്ഥൂലഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങൾ നിന്ന് പിന്നീട് വരുന്ന പരിണാമത്തെ സാങ്കന്മാർ അതിനെ വേറെയായിട്ട് കണക്കാക്കുന്നില്ല. കാരണം തത്വാന്തര പരിണാമം വരുന്നിടത്ത് അതിനെ പദാർത്ഥമായി എണ്ണത്തുള്ളു. തത്വാന്തര പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി സത്വരജസമൂരൂപത്തിലിരിക്കുന്നു. അതിൽ നിന്ന് തത്വാന്തര പരിണാമം എന്നാണ് മഹത്തത്വം, പിന്നെ വരുന്ന അഹന്തത്വം, പിന്നെ വരുന്ന തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, സ്ഥൂലഭൂതങ്ങൾ വരെ. അതിന്റെ സ്വഭാവത്തിന് വലിയ മാറ്റം വരുന്നു. മഹത്തത്വത്തിന്റെ സ്വഭാവം തന്നെ അത് പ്രകാശരൂപത്തിലുള്ള ബുദ്ധിതത്വമാണ്. അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായി വേറൊന്നു വരുന്ന തത്വാന്തര പരിണാമം അഹന്തത്വം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് വരുന്നു തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ അല്ല. അങ്ങനെ പരിണാമങ്ങൾ വന്നു, ഈ ഇന്ദ്രിയങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തത്വാന്തര പരിണാമം വരുന്നുണ്ട്, മറ്റൊരു രൂപത്തിലുള്ള പരിണാമം വരുന്നുണ്ട്. പഞ്ചഭൂതങ്ങൾക്ക് പരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിലും മുമ്പ് സംഭവിച്ച പോലെ തത്വാന്തര മറ്റൊരു തത്വരൂപത്തിൽ പരിണമിക്കുന്നുണ്ട്. പഞ്ചഭൂതങ്ങൾ ഇവിടെ വന്ന് നാനാരൂപത്തിലുള്ള ശരീരങ്ങളായി മാറുന്നു. ജരായുജം, മുണ്ഡജം, സേതജം, ഉദ്ഭിദം, ഇതൊന്ന് തത്വാന്തര പരിണാമമുണ്ട്. അപ്പോൾ അതിനപ്പുറമുള്ള പരിണാമങ്ങളെ അവർ ഗണിക്കുന്നില്ല, സാങ്കന്മാരെന്ന് വെച്ചാൽ എണ്ണുന്നില്ല അതിനെ. അല്ല, പരിണാമങ്ങൾ എണ്ണുകയാണെങ്കിൽ ഇതിന് അവസാനമില്ല. കാരണം ഇവിടെ ഏതെല്ലാം തരത്തിൽ വൃക്ഷലതാദികൾ പല രൂപത്തിലുണ്ടല്ലോ, അതിനൊന്നും സാങ്കന്മാർ ഗണിക്കുന്നില്ല, എണ്ണുന്നില്ല. എന്തുകൊണ്ട്? അവിടെയൊന്നും തത്വാന്തര പരിണാമം സംഭവിക്കില്ല. തത്വാന്തര പരിണാമം ഏതുവരെ? പഞ്ചഭൂതങ്ങൾ വരെ. അതാണ് 25 എന്നൊരു സംഖ്യയിൽ അവരെത്തി നിർത്തുന്നത്. ഇല്ലെങ്കിൽ തത്വങ്ങൾ എണ്ണിയാൽ ഒടുങ്ങും, എണ്ണിയാൽ തീരത്തില്ല. പക്ഷെ അതിന് സംഖ്യന്മാരൊരു മാനദണ്ഡം വെച്ച് പരിണാമം ഏതുവരെ തത്വാന്തരമല്ലാതെ അതൊന്നും അതുവരെ എണ്ണുക. അങ്ങനെ വരുമ്പോൾ പഞ്ചഭൂതങ്ങൾ വരുമ്പോൾ പിന്നീട് തത്വാന്തര പരിണാമം സംഭവിക്കുന്നുണ്ട്. അതേ തത്വം തന്നെ നാനാരൂപത്തിൽ നിൽക്കുന്നു. നമുക്ക് അനുഭവപ്പെടുന്നതെല്ലാം എന്താണോ ഈ പഞ്ചഭൂതങ്ങളുടെ പരിണാമങ്ങളാണ്, അത് തത്വാന്തരമാകുന്നില്ല. ഇന്ദ്രിയങ്ങൾ അത് പരിണമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഈ ജീവനിലിരിക്കുന്ന അഹം പരിണമിക്കുന്നില്ല, ബുദ്ധിതത്വം പരിണമിക്കുന്നില്ല. അതിലുള്ള എന്തെങ്കിലും പരിണാമങ്ങൾ ഉണ്ടായാൽ തന്നെ അത് തത്വാന്തരമാകുന്നില്ല. അന്ധകരണത്തിൽ സദാ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സ്വദുഃഖാദി രൂപത്തിൽ. പക്ഷെ അന്ന് തത്വാന്തര പരിണാമമാകുന്നു, ആകുന്നില്ല. അതുകൊണ്ട് സംഖ്യന്മാർ 25 വരെ കഴിഞ്ഞു. ഒരു പരിണാമവും സംഭവിക്കാത്ത പുരുഷനും പ്രകൃതി പരിണമിച്ചു വരുന്ന 24 പ്രകൃതി ഉൾപ്പെടെ. അത് 7 കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മഹത്വത്വം, അഹന്തത്വം, പഞ്ചതന്മാത്രകൾ, അത് പ്രകൃതിയും കൂടെ ചേരുമ്പോൾ അത് 8. പ്രകൃതി വികൃതയെ സത്വ ഷോഡജസ്തു വികാരം, പിന്നെ പറയുന്ന എന്താണോ 16, അതിൽ നിന്ന് തത്വാന്തര പരിണാമം സംഭവിക്കാത്ത 16 ഏതൊക്കെയാണ്? ഇവിടെ പറയുന്നു പഞ്ചാനാം സ്ഥൂലഭൂതാനാം ആകാശാദീനാം പ്രകൃതിയ പഞ്ചസ്ഥൂലഭൂതാൻ പഞ്ചസ്ഥൂലഭൂതങ്ങൾ. അതെന്താണ് പഞ്ചസ്ഥൂലഭൂതങ്ങൾ? ഈ കാണുന്ന ആകാശാദികൾ എല്ലാം ഏതിൽ നിന്നോ ഏതിൻ്റെ പരിണാമമാണ്? സൂക്ഷ്മഭൂതങ്ങളല്ല. ആ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് പരിണമിച്ച് എന്താണ്? സ്ഥൂലഭൂതങ്ങൾ. അവിടെ തത്വാന്തര പരിണാമം വരുന്നു, വളരെ വ്യത്യാസം വരുന്നു. കാരണം ആ സൂക്ഷ്മഭൂതങ്ങൾ ഇന്ദ്രിയ വിഷയമല്ല, അതീന്ദ്രിയമാണ്. യോഗികൾ പറയുന്നു യോഗികൾക്ക് പ്രത്യക്ഷമാണ്, അതിനെ തന്മാത്ര എന്ന് പറയുന്നു. അത് അനുമാനത്തിലൂടെ മാത്രമേ സാധാരണ അത് ശ്രദ്ധിക്കുന്നുള്ളൂ. അതിനേറെ വ്യത്യസ്തമായി സ്ഥൂലമായ ഭാവങ്ങളുള്ള പഞ്ചഭൂതങ്ങൾ അത് അഞ്ചെണ്ണം. പിന്നെ ഈ ഏകാദശി ഇന്ദ്രിയങ്ങൾ ആ തന്മാത്രകളിൽ നിന്ന് പരിണമിച്ചു വന്ന ഏകാദശി ഇന്ദ്രിയങ്ങൾ അവിടെ ഏഴെണ്ണയുള്ളു. അഹന്തത്വം മഹന്തത്വം സൂക്ഷ്മഭൂതങ്ങൾ. പക്ഷെ അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? ഏകാദശി ഇന്ദ്രിയങ്ങൾ പരിണമിച്ചു വന്നു അഹന്തത്വത്തിൽ നിന്നും. ഇപ്പം ഏകാദശം പതിനൊന്ന്, അഞ്ച് ഭൂതങ്ങൾ പതിനാറ്. ഇതിൽ നിന്ന് പിന്നെ തത്വാന്തര പരിണാമം സംഭവിക്കുന്നുണ്ട്. അതിനെ പറയുന്നത് ഷോഡക്ഷക പതിനാറെണ്ണം വികാരങ്ങൾ, വികൃതി മാത്രം. അതിൽ നിന്ന് പിന്നീട് പരിണാമം സംഭവിക്കുന്നു. അതിൻ്റെ പരിണാമത്തെ പരിണാമമായി കാണുന്നില്ല. അതുകൊണ്ട് അതിനെ പറഞ്ഞു എന്താണ്? പതിനാറെണ്ണം. അപ്പോൾ ഒന്ന് പ്രകൃതി, അത് പരിണമിക്കുന്നു, അതൊന്നിൻ്റെയും കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞു മൂലപ്രകൃതിയുടെ അപകൃതി എന്ന് പറഞ്ഞു. പ്രകൃതി രണ്ട് രൂപത്തിലും കാര്യ കാരണ രൂപത്തിലിരിക്കുന്നു. ഏഴെണ്ണം അഹന്തത്വം, മഹത്വത്വം, അഹന്തത്വം, പഞ്ച തന്മാത്രകൾ. പിന്നീട് പതിനാറെണ്ണം ഏകാദശ ഇന്ദ്രിയങ്ങളും അതെല്ലാം അഹന്തത്വത്തിൽ നിന്ന് പരിണമിക്കുന്ന പഞ്ചഭൂതങ്ങളും പതിനാറ്. 24 ഒന്നും ഏഴും പതിനാറും ആണ് ഷോഡശകാർ. എന്ന പ്രകൃതി എന്ന വികൃതി പുരുഷൻ. ഇനി പുരുഷന്റെ കാര്യം പറയും. പുരുഷൻ ഇതിലൊന്നിനും പെടുന്നില്ല. അത് വികൃതിയുമല്ല എന്ന് വെച്ചാൽ അതൊന്നിൻ്റെയും കാര്യവുമല്ല. എന്ന പ്രകൃതി അതൊന്നിനും കാരണവുമില്ല. അത് അസംഗനായി നിർഗുണനായി ചിതി സ്വരൂപനായി കേവല ജ്ഞാനസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. അതാണ് പുരുഷൻ. അതാണ് അപ്പോൾ അത് 25 25-ാമത്തെ തത്വം. ന പ്രകൃതി ന വികൃതി പുരുഷൻ. ഇതാണ് സാംഖ്യകാരികയിൽ പറയുന്നത്. അതിൽ ഈ പുരുഷന്റെ വിശേഷതകളെ അദ്വൈതി സ്വീകരിക്കുന്നുണ്ട്, പ്രകൃതിയുടെ വിശേഷതകളെയും അദ്വൈതി സ്വീകരിക്കുന്നുണ്ട്. ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്, ഈ ഇത് തത്വത്തിൽ വിവർത്തമാണ്, അത് അംഗീകരിക്കുന്നുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് വിവർത്തമാണ്. സാംഖ്യന്മാർ പറയുന്നത് പോലെ പരിണാമമല്ല, പക്ഷെ പരിണാമത്തെ സ്വീകരിക്കുന്നുണ്ട്. വിവർത്തമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഒരു കാര്യകാരണ ബന്ധം കാണുന്നുണ്ട്. ആ കാര്യകാരണ ബന്ധത്തെ അംഗീകരിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ കാര്യകാരണ പരിണാമം പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് വിവർത്തമാണ്. വിവർത്തമാണെങ്കിലും വിവർത്തത്തിനുള്ളിൽ പരിണാമം സംഭവിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ സാംഖ്യന്മാർ പറഞ്ഞതുപോലെ തന്നെ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് അദ്വൈതിയും പറയുന്നത് എന്താണ്? സൂക്ഷ്മ തന്മാത്രകൾ ഉണ്ടാകുന്നു. ആകാശ വായു, വായു അഗ്നി, അഗ്നിരാപഹ അപഹ പൃഥിവി എന്നെല്ലാം പറയുന്നില്ലേ. അപ്പോൾ വിവർത്തമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ പരിണാമവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരിണാമത്തിൽ ഇവിടെ സാംഖ്യന്മാരാണ് സത്കാര്യവാദി. അവർ പറയുന്നു ഒരു കാര്യത്തെ എടുത്തു കഴിഞ്ഞാൽ ആ കാര്യം എന്ന് പറയുന്നത് അത് അങ്ങനെ സൃഷ്ടിക്കുന്നതിന് മുമ്പും അത് കാരണത്തിലുണ്ടായിരുന്നു. പുതിയതായി ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല. എല്ലാം അഭിവ്യക്തിയാണ്, പ്രകടമാകുന്നു. കാരണങ്ങളെല്ലാം ഒത്തുവരുമ്പോൾ അത് പ്രകടമാകുന്നു. മണ്ണിൽ പാത്രം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പല കാരണങ്ങളും ഒത്തു വന്നപ്പോൾ അവിടെ പാത്രം പ്രകടമായി. കാരണം എന്തുകൊണ്ട് അവിടെ മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രം എന്ന് പറയുന്ന ഒരു വസ്തു കാണുന്നില്ല. ഈ പറയുന്ന സത്കാര്യവാദത്തേക്ക് ഒരു പരിധി വരും, പൂർണ്ണമായിട്ടുമല്ല. വികൃതവാദത്തിലേക്ക് വരുമ്പോൾ അതിനെല്ലാം നിഷേധിച്ചിട്ട് ഇതെന്താണ് മരുമരീചിക പോലെ കേവലം പ്രതീതമാണെന്ന് പറയും. പിന്നെ ഇതൊന്നും സ്വീകരിക്കത്തില്ല. പക്ഷേ അതിൻ്റെ വഴിക്ക് അദ്വൈത തത്വത്തെ ഗ്രഹിക്കുന്നതിന് സ്വീകരിച്ചിരിക്കുന്ന പ്രക്രിയകളിൽ പലതൊന്ന് എന്നുള്ള നിലയ്ക്ക് സംഖ്യന്മാരുടെ പരിണാമത്തെ സ്വീകരിക്കുന്നു. അതിലൊന്ന് മാത്രം കൂട്ടിച്ചേർക്കും. സംഖ്യൻ പറയുന്നു എന്താണ്? ആ വികൃതിയായിരിക്കുന്ന, വികാരമല്ലാതിരിക്കുന്ന ആ മൂലപ്രകൃതി പരിണമിച്ച് ഇതെല്ലാമായി തീർന്നു. പക്ഷെ ആ പരിണാമം സത്യമാണ് അവർ പറയും. അദ്വൈതി പറയുന്ന പോലെ അത് വിവർത്തമല്ല. അദ്വൈതി പറയും അത് ശരിയാണ്, അത് പരിണമിച്ചു തന്നെയാണ്, ഒരു പരിണാമം സംഭവിക്കുന്നുണ്ട്. കാരണം അത് ശ്രുതിയിലും പറയുന്നുണ്ട്, ആകാശ വായു വായു അഗ്നി എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായും ആ പരിണാമത്തെ നിഷേധിക്കാൻ വയ്യ. പക്ഷെ ഇതാകെ മൊത്തത്തിൽ എന്താണ്? ഇത് മരുമരീചിക പോലെ വിവർത്തമാണ്. അപ്പോൾ സംഖ്യന്മാരുടെ സിദ്ധാന്തത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു വിചാരം ആവശ്യമായി വരുന്നു. അല്ലെങ്കിൽ എങ്ങനെ അത് മനസ്സിലാക്കും? അപ്പോൾ സംഖ്യന്മാരെ എവിടെയാണ് സ്വീകരിക്കുന്നത്? അവിടെ സാഖ്യയുക്തിയെ സ്വീകരിക്കുന്നിടത്ത്. സംഖ്യന്മാരെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞല്ലോ സംഖ്യ എന്ത്, അവർ കണക്കെടുത്ത് പറയുന്നു എന്നതാണ്. ഈ കണക്കെടുത്ത് പറയാന്ന് വെച്ചാൽ അവിടെ യുക്തി പ്രയോഗിക്കുന്നു എന്നർത്ഥം. അപ്പൊ യുക്തിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ്? അത് സാഖ്യന്മാരെ സ്വീകരിക്കുന്നുണ്ട്. ആ സാഖ്യ സിദ്ധാന്തത്തെയാണ് ഈ പ്രകരണ ഗ്രന്ഥങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം എന്നെല്ലാം പറയുമ്പോൾ സാഖ്യ പ്രക്രിയയാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം വിവർത്തം എന്ന് പറയുന്ന തത്വം, അടിസ്ഥാന തത്വത്തെ മറന്നിട്ടാണെന്നൊക്കെ ചിന്തിക്കാൻ പോകണമെങ്കിൽ അബദ്ധമാണ്. അപ്പോൾ അത് സാഖ്യമായി. ഇവിടെ പറയുന്നല്ലേ സൂക്ഷ്മ ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച്, കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച്, പഞ്ചപ്രാണന്മാർ, ഇങ്ങനെയൊക്കെ കണക്കാക്കുന്നതെല്ലാം സാഖ്യന്മാരുടെ തത്വത്തെ അതേപടി സ്വീകരിച്ചിരിക്കുകയാണ്. അത് സ്വീകരിക്കുമ്പോൾ തന്നെ അദ്വൈതി അവിടെ കൂട്ടിച്ചേർക്കുന്ന എന്താണ്? ഇത് വിവർത്തമാണ്. പിന്നെന്തായി പറയുന്നത്? അത് വിവർത്തത്തിലുള്ള ഒരു സങ്കല്പം, ഒരു വിചാര രീതി. അതിനപ്പുറം അതിന് വസ്തുസ്ഥിതി എന്നുള്ള നിലയ്ക്ക് അതിന് യാതൊരു പാരമാർത്ഥികതയും ഇല്ല. സംഖ്യന്മാരെന്താ പറയുന്നത്? അങ്ങനെയല്ല, അത് വസ്തുനിഷ്ഠമായ പഠനമാണ്, അത് പരമാർത്ഥമാണ്. പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണന്മാരും എല്ലാം പരമാർത്ഥമാണ്. അത് ജീവന്റെ ജ്ഞാനമനുസരിച്ച് അസത്യമാകുന്നതോ മിഥ്യയാകുന്നതോ ഒന്നുമല്ല. അതിങ്ങനെ അനാദി അനന്തമായി പ്രകൃതി പരിണമിച്ചുകൊണ്ടേയിരിക്കും. ആ പരിണാമത്തിന് അവസാനമില്ല. അവസാനം വരുന്ന എങ്ങനെ? ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പുരുഷനാണോ അതിനോട് താതാന്യപ്പെടുന്നതിരിക്കുന്ന അവനെ സംബന്ധിച്ച് ആപേക്ഷികമായി ആ പരിണാമം ഇല്ലെന്നേ ഉള്ളൂ. അല്ല, ആ പരിണാമത്തെ നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അതനാദി അനന്തമാണ്. അപ്പോൾ ഇത് വളരെ സാങ്കേസ്മൃതിയോടടുത്ത് നിൽക്കുന്നു അദ്വൈതിയുടെ വിചാര പ്രക്രിയകളെല്ലാം. അതിനെ പൂർണ്ണമായും സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടിത് മനസ്സിലാക്കി പറ്റും. പിന്നെ ആ വിചാരത്തിൻ്റെ രീതി കൂടെ പോകാതിരിക്കാനും കഴിയത്തില്ല. വിചാരത്തിൻ്റെ രീതി പോയില്ല എന്നുണ്ടെങ്കിൽ ഈ സംശയങ്ങളുടെ നിവൃത്തി സംഭവിക്കുന്നില്ല, തത്വനിശ്ചയം സംഭവിക്കുന്നില്ല. സംശയങ്ങളെന്ന് പറയുന്നവർ കൃത്രിമമായി ഉണ്ടാക്കുന്നില്ല, സ്വാഭാവികമായിട്ടും പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു? ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് സ്വീകരിക്കാൻ പറ്റും? പ്രപഞ്ച സത്യമായി തനിക്ക് അനുഭവപ്പെടുകയും പ്രപഞ്ചത്തിൻ്റെ ഈ പരിണാമത്തെ താൻ സത്യമായി അറിയുകയും ചെയ്യുമ്പോൾ ഇതിനൊക്കെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഭാഗികമായി ആ സത്യത്തെ പരിണാമത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വിചാരം മുന്നോട്ട് പോകണമെങ്കിൽ സാങ്കേത്യത്തെ സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ ഇത് വിശദീകരിക്കുന്നത്. അപ്പോൾ 25 തത്വങ്ങൾ മൂലപ്രകൃതി എന്ന് പറയുന്ന ഒന്ന്, പുരുഷൻ എന്ന് പറയുന്ന ഒന്ന്. പുരുഷൻ പ്രകൃതിയുമല്ല, വികൃതിയുമല്ല, അതിന് അതൊന്നിൻ്റെയും കാര്യവുമല്ല, ഒന്നിൻ്റെയും കാരണവുമല്ല. അതേസമയം മൂലപ്രകൃതി എന്ന് പറയുന്നത് എന്താണോ അത് കാര്യമല്ല എന്ന കാരണമാണ്. അതിൽ നിന്നുണ്ടായ ഏഴെണ്ണം അഹന്തത്വം, ആദ്യം വരുന്ന മഹത്വത്വം, അഹന്തത്വം, പഞ്ചതന്മാത്രകൾ, അത് പ്രകൃതിയുടെ കാര്യമാണ്. എന്നാൽ അതെല്ലാം കാരണവുമാണ്. മഹത്തത്വത്തിൽ പരിണമിച്ചാണ് അഹന്തത്വം, അഹന്തത്വം പരിണമിച്ചാണ് തന്മാത്രകൾ. പിന്നെ അഹന്തത്വത്തിൻ്റെ തന്നെ പരിണാമമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, അത് പിന്നെ വരുന്ന പഞ്ചഭൂതങ്ങൾ, സൂക്ഷ്മ ഭൂതങ്ങൾ പരിണമിച്ച അത് 16. അത് കേവലം കാര്യം മാത്രമാണ്, അത് കാരണമല്ല. അങ്ങനെ 25 തത്വങ്ങൾ. ഇത് പക്ഷേ സാങ്കേസ്മൃതി മാത്രമേ ഉള്ളൂ ഇതിന് പ്രമാണം. ശ്രുതിയിൽ ഇത് ഇങ്ങനെയല്ല പറയുന്നതാണ്. ശ്രുതിയിൽ ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് സംഖ്യന്മാർ പറയുന്ന രീതിയിലല്ല. യഥാശ്രുതി പ്രസിദ്ധയാ പഞ്ചവിംശതി സംഖ്യയാ തേഷാം സ്മൃതി പ്രസിദ്ധാന പഞ്ചവിംശതി തത്വാനോപസംഗ്രഹാത് പ്രാപ്തം പുനഃ ശ്രുതിമത്വമേ പ്രധാനാധീന. പറയുന്ന ശ്രുതിയിൽ 25 പറയുന്ന സംഖ്യ വന്നു. പറഞ്ഞു യസ്മിൻ പഞ്ചജന, പഞ്ച എന്ന് പറയുമ്പോൾ 25 എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ സാങ്കന്മാർ പറയുന്നത് ഞങ്ങളുടെ 25 തത്വത്തെക്കുറിച്ച് പറയുകയാണ്. ശ്രുതി പ്രസിദ്ധയാ പഞ്ചവിംശതി സംഖ്യയാ തേഷാം സ്മൃതി പ്രസിദ്ധാനാം പഞ്ചവിംശതി തത്വാനാം ഉപസംഗ്രഹ. അത് സാങ്കേസ്മൃതിയിൽ പറയുന്ന പഞ്ചവിംശതി തത്വങ്ങളെ ഗ്രഹിക്കുകയാണ്. പ്രാപ്തം പുനഃശ്രുതിമത്വം, അതുകൊണ്ട് ഇതിന് ശ്രുതി പ്രമാണമുണ്ട് സാങ്കേ സിദ്ധാന്തത്തിന്. പ്രധാനാധീനാം എന്ന് വരുമ്പോൾ തതോ ബ്രഹ്മഹ ന സാങ്കുപസംഗ്രഹാതപി ആണ് സൂത്രം. ന സാങ്കുപസംഗ്രഹാത് പ്രധാനാധീനാം ശ്രുതിമത്വം ആ സംഖ്യ ഉപസംഗ്രഹാത് സംഖ്യല്ല സംഖ്യ സംഖ്യ ശ്രുതിയിൽ പറയുന്നുണ്ട് 25 പഞ്ച എന്ന് സംഖ്യ പറയുന്നുണ്ട്. പക്ഷെ അത് 25 എന്ന് ഇനി പറയും. സംഖ്യ ഉപസംഗ്രഹ സംഖ്യ പറയുന്നുണ്ടെങ്കിലും എന്താണ് ന എന്ത് ശ്രുതിമത്വം ന ശ്രുതി പ്രമാണം ഇല്ല. ശ്രുതിമത്വം പ്രതി ആശ ന കർത്തവ്യ അത് ആഗ്രഹിക്കണ്ട. അതിന് വേദപ്രമാണമില്ല. കസ്മാത് എന്തുകൊണ്ട് അടുത്ത് പറയുന്നു നാനാഭാവ സൂത്രത്തിൽ പറയുന്നു നാനാഭാവ അത് പറയുന്നു എന്താണ് നാനാഹി ഏതാനി പഞ്ചവിംശതി തത്വാനി ഈ പഞ്ചവിംശതി തത്വങ്ങൾ പലതാണ് എന്ന് വെച്ചാൽ അതിന് താല്പര്യം എന്താണ് അവിടെ നിങ്ങൾ പറയുന്ന പഞ്ചവിംശതി തത്വങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ 5 എന്ന് വേർതിരിക്കാൻ പറ്റത്തില്ല. കാരണം പുരുഷൻ 1, പ്രകൃതി 1, മഹത്വം 1, അഹന്തത്വം 1, പഞ്ചതന്മാത്രകൾ 5, ഇങ്ങനെ പറയാൻ പറ്റില്ല. 25 എന്ന് പറഞ്ഞ 5-5 ഓരോ വിഭാഗമാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ശരി. 5-5-25 എന്ന് പറയുമ്പോൾ എന്ത് വേണം? 5 കൂടിയ 5 സമൂഹമായ 5 വേണം. അതായത് പഞ്ചകങ്ങൾ 5 വേണം. സംഖ്യന്മാരങ്ങനെ പറയുന്നില്ലല്ലോ. അവർ ഷോഡശ എന്ന് ഒരു ഗ്രൂപ്പ് പറയുന്നു. വേറെന്ന് പറയുന്നു 5 അല്ലെങ്കിൽ 7 എന്ന് പറയുന്നു. വേറെന്ന് പറയുന്നു പ്രകൃതി 1, പുരുഷൻ 1. പിന്നെ എങ്ങനെ 5-5-25 എന്നങ്ങനെ പറയാൻ പറ്റുമോ? അത് കഴിയത്തില്ലെന്നാണ്. നാനാഭാവ നാനാഹേതാനി പഞ്ചവിംശതി തത്വാനി പഞ്ചസാധാരണോ ധർമ്മവസി. ഇതിനെ 5-5 എന്ന് പറയുന്ന പൊതുവിഭാഗമാക്കാൻ പറ്റത്തില്ല. എന്നാലേ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ അഞ്ചിനെ അഞ്ച് കൊണ്ട് ഗുണിക്കുമ്പോൾ അഞ്ചിന്റെ ഓരോ ഗ്രൂപ്പ് വേണം, അതിനെ പഞ്ചകം എന്ന് പറയും. പക്ഷെ സാങ്ക്യന്മാരിൽ അങ്ങനെ അഞ്ചെന്ന് എടുക്കാൻ ആകുമെന്നേ ഉള്ളൂ, പഞ്ചതന്മാത്രകൾ. ഇനി വേണമെങ്കിൽ പഞ്ചഭൂതങ്ങളെ അഞ്ചെന്ന് എടുക്കാം, ബാക്കിയോ. അപ്പോൾ അഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയാൻ കഴിയത്തില്ല. പഞ്ചശ സാധാരണ ധർമ്മവസ്തുന പഞ്ചവിംശത്തിരന്തരാളേ പരാ പഞ്ച പഞ്ചസംഖ്യ നിവിശേര. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നെങ്കിൽ പഞ്ചവിംശതി ഇരുപത്തഞ്ച് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ അഞ്ച് അഞ്ച് എന്ന് ഓരോന്നിനെയും എടുത്തു കാണിക്കാൻ വരും. ഇതഞ്ചാണ്, ഇതഞ്ചാണ്, അങ്ങനെ അഞ്ചെണ്ണം. ഈ തത്വങ്ങളെ അഞ്ച് അഞ്ച് എന്ന് പറയാമായിരുന്നു. പഞ്ച പഞ്ചസംഖ്യ വിശേഷൻ, അഞ്ച് എണ്ണങ്ങൾ കൂടി ചേർന്ന അഞ്ചെണ്ണത്തിനെ കാണിക്കാമായിരുന്നു. അതങ്ങനെ പറയുമ്പോൾ അത് പറയണം എന്നുള്ളത് നിയമമാണ്. അഞ്ച് അഞ്ച് എന്ന് പറയുകയാണെങ്കിൽ കണക്ക്, കാരണം സംഖ്യന്മാരെന്ന് പറയുന്നത് കണക്കന്മാരാണ്. അപ്പോൾ അവർ അഞ്ച് അഞ്ച് എന്ന് പറയുകയാണെങ്കിൽ അഞ്ചിൻ്റെ അഞ്ച് ഗ്രൂപ്പിനെ കാണിക്കണം. പക്ഷെ അതിവിടെ ഇല്ല, സാങ്കേ സിദ്ധാന്തത്തിൽ അങ്ങനെ കിട്ടത്തില്ല. പഞ്ചപഞ്ചസംഖ്യ നിവിശേഷം. അപ്പോൾ ശ്രുതിയിൽ പഞ്ചപഞ്ച എന്ന് പറയുന്നത് കൊണ്ട് സാങ്കേ സിദ്ധാന്തത്തെ എടുക്കാൻ കഴിയത്തില്ല. ഒരുപോലെ അഞ്ച് വീതം ഉള്ള വിഭാഗത്തോടെ കിട്ടത്തില്ല എന്നാണ്. ഇനി അതിൻ്റെ ചോദ്യങ്ങളും സമാധാനങ്ങളും വരുന്നു. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ഭാഗം നോക്കാം. ന സംഖ്യോപസംഗ്രഹാത് അപി ഉപസംഗ്രഹാത് അപി ജലാഞ്ചിശോന്തി ഉപസംഗ്രഹാത് രാമാത്ത് എന്ന് പറയുന്ന പോലെ പഞ്ചമ്യന്തമാണ്. പഞ്ചമ്യന്തത്തിൽ വരുന്നത് തകാരാന്തമാണ്, ത. അതിവിടെയെങ്കിലും ദകാരമായി കാണുകയാണെങ്കിൽ അവിടെ മനസ്സിലായതുകൊണ്ടും ജലാഞ്ചിശോ എന്ന് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇത് തകാരാന്തമാണെന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയണമെങ്കിൽ എന്ന് പറയുന്ന ആ പ്രത്യയങ്ങൾ എങ്ങനെ വരുന്നു എന്നറിയും. നമ്മൾ പഠിച്ചിട്ടില്ല, ഇനി പഠിക്കേണ്ട കാര്യമാണ്. മാത്രമേ അത് വ്യക്തമാകുന്നു. നാനാഭാവ അതിരേകാതിച്ച അതിരേകാതിച്ചെന്നടുത്ത് ഏത് വരും? എങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ? ആ അവിടെ നിന്ന് തുടങ്ങും. എന്തുകൊണ്ട് അതിരേകാതെന്നിരിക്കുന്നിടത്ത് ആദ്യം ജലാഞ്ചിശ എന്ത് വന്നിട്ട് എന്തുവരും? ഇത് വരും. പിന്നെ പിന്നീട് തോസ്വനസ് വന്നിട്ട് എന്തുവരും? ജീവരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആരോ പറഞ്ഞല്ലോ ഭരിച്ചവരും. എന്നാലേ എന്ത് വരത്തുള്ളൂ? ചാവരത്തുള്ളൂ. ജായ്ക്ക് ഭരിച്ച വന്ന് ചാന്നിട്ട് അതിരേകാതിച്ച, അങ്ങനെ അതിൻ്റെ വഴിക്ക് തന്നെ പറയണം. എന്നാലേ അതിന്റെ നിയമം അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അല്ല നേരത്തെ വേണമെങ്കിലും പറയാം, പക്ഷെ അത് പോരാ. അത് പഠിക്കാതെ പറയുന്നവർക്ക്, പഠിച്ച് പറയുന്നവർക്ക് ഇത്രയും പറയുന്നു. ഏവം പരിഹൃതേ അപി അജാമന്ത്രേ അപ്പി അജാമന്ത്രടുത്ത് ഇത്രയും ആലോചിച്ച് സമയം കളയുന്നത് എന്തിനാ? പുനരന്യസ്മാത് മന്ത്രാത് സംഗിഹ പ്രത്യവതിഷ്ഠന്തേ സംഗിഹ പ്രത്യവതിഷ്ഠന്തേ യസ്മിൻ പഞ്ച പഞ്ചജന ആകാശസ്ഥ ജനാഞ്ചസ്യം എന്ത് എങ്ങനെ വരുന്നു അതെങ്ങനെ വരും പരിചയമില്ലെങ്കിലും ദോഷമൊന്നുമില്ല പ്രതിഷ്ഠിത അതിനടുത്ത് തമേവ മന്യേ ആത്മാനം മന്യേ ആത്മാനം മന്യേ ആത്മാനം മന്യേ അത് എങ്ങനെ പദം പിരിക്കുന്നു എന്ന് നോക്കണം മന്യാത്മാനം എന്നിടത്ത് വിദ്വാൻ ബ്രഹ്മാമൃതോ അമൃതം ഇത് സംഗതി വളരെ നിസ്സാര കാര്യമാണ്. ഇത് പഠിച്ചിട്ടില്ലാത്തവരാണ് ഇത് കേൾക്കുമ്പോൾ അമ്പരന്നിരിക്കുന്നത്. ഇതെന്താ ഇവർ പറയുന്നത്? എന്തോ ഭയങ്കര സംഭവമാണ്. ഇത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊന്നുമില്ല, ഇതൊരു നിസ്സാര കാര്യം മാത്രമാണ്. അപ്പൊ വ്യാകരണം നോക്കി എന്തോ ഒരു ഭയങ്കര കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇത് പഠിക്കാത്തവരെ സംബന്ധിച്ചാണ്. ഇല്ലെങ്കിൽ ഇതിനകത്തൊന്നുമില്ല. മനസ്സിലാക്കിയതിനകത്തൊരു കാര്യമുണ്ട്. അസ്മിൻ മന്ത്രേ പഞ്ച പഞ്ചജനായി പഞ്ചസംഖ്യാ വിഷയ വിഷയ അപരാ പഞ്ചസംഖ്യ ശ്രൂയതേ പഞ്ചശബ്ദദ്വയദർശന പഞ്ച ശബ്ദദ്വയദർശനാത് അവിടെ എന്താ വന്നിരിക്കുന്നു? വാവസാനി ആരാ പറഞ്ഞു? വാവസാനിയാണ് അവിടെ വന്നിരിക്കുന്നത്. തകാരമാണ് അവിടെ. പക്ഷെ അവിടെ എന്ത് ചെയ്യാം? അവിടെ രണ്ട് സൂത്രങ്ങൾ പ്രവർത്തിക്കാം. ഏതൊക്കെയാണ്? ജനാഞ്ചശ്വന്തയും വരാം, വാവസാനി. അപ്പൊ വാവസാനി പ്രവർത്തിച്ച രൂപത്തിലാണ് ഇപ്പൊ അവിടെ പ്രാധാന്യം വരുന്നത്. കാരണം അതൊരു പ്രത്യേക വിധിയല്ലേ. അപ്പോ അതാണ് അവസാനം. ജലാഞ്ചശോന്തേ വരുന്നു, അത് കഴിഞ്ഞിട്ട് അവസാനമാണ് വരുന്നത് വാവസാനെ ഖരിജയ്ക്ക് മുമ്പിലായിട്ട്. അപ്പൊ അത് അവസാനം അത് വന്ന് പ്രവർത്തിക്കുന്നു. അപ്പൊ അതിനവിടെ പ്രവർത്തിക്കാൻ അവസാനം വന്നു. അപ്പൊ അതിന് പ്രാധാന്യം വന്നു. അതുകൊണ്ട് തകാരം കാണിക്കുന്നു. വന്നിട്ട് പഞ്ചസംഖ്യാക്കാഹ പഞ്ചസംഖ്യാക്കാഹ പഞ്ചവിംശതി എന്നിടത്ത് ശരിപരത്തിലുണ്ട പഞ്ചസംഖ്യാക്കാഹ പഞ്ചവിംശതി പഞ്ചസംഖ്യ പഞ്ചകാഹ പഞ്ചവിംശതി എന്നുള്ളത് പഞ്ചവിംശതി സമ്പദ്യതേ നമ്മുടെ വായിച്ചത് തഥാ പഞ്ചവിംശതി സംഖ്യ യാവന്ത സംഖ്യ ആകാംക്ഷ്യന്തേ ആകാംക്ഷ്യന്തേ എന്നുള്ളത് താവന്തി ഏവ തത്വാനി സംഖ്യേഹി സംഖ്യായന്തി മൂലപ്രകൃതി അവകൃതർ എന്നുള്ളത് എന്തുകൊണ്ട് വന്നു? ഉണ്ടോ? എന്തുകൊണ്ട് അവൻ അപ്പുറം പോയില്ല? ആരാ പറഞ്ഞു? നിങ്ങളൊക്കെ മലയാളികളായതിനെ നാണക്കേടാണ്. മലയാള ഭാഷയ്ക്ക് മലയാളികൾ ഉദ്ദേശിച്ച് പ്രത്യേകം പറയാം. മലയാള ഭാഷ പോലും മാതൃഭാഷയല്ലാത്ത ഒരാൾ ഈ ഞാനീ മലയാളത്തിലിരുന്ന് പറയുന്നു, ഇതെല്ലാം കേട്ടിട്ട് മനസ്സിലാക്കി പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അലക്കണം, അലക്കി ശരിയാക്കി എഴുതും. അത് എന്തുകൊണ്ട്? പരിശ്രമിക്കുന്നുകൊണ്ടാണ്. പരിശ്രമിച്ചാൽ പറ്റും, പരിശ്രമമില്ല. എത്രയോ തവണ ഞാൻ പറഞ്ഞാണ് അവിടെ പൂർവ്വഭാഗമാണ് നോക്കേണ്ടത്. ഇവിടെ എന്താണോ തമിഴ് മാതൃഭാഷയുള്ളവരോ ആന്ധ്ര മാതൃഭാഷയുള്ളവരോ ഇംഗ്ലീഷ് മാതൃഭാഷയുള്ളവരോ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ മലയാളം മാതൃഭാഷയായിട്ടുള്ളവർ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ അലക്കി തന്നെ എടുക്കണം, നാണക്കേടാണ്. മലയാളത്തിലേ ഞാൻ പറയുന്നു. അപ്പം മറ്റു ഭാഷയിലുള്ളവർക്ക് എന്ത് പരിശ്രമം വേണ്ടി വരും? ഒന്നാമത് എൻ്റെ നാടൻ മലയാളം, അത് പരിശ്രമം വേണ്ടി വരണം. പരിശ്രമം കുറവുണ്ട്. അവിടെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പൂർവ്വഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് പൂർവ്വത്തിൽ എന്തിരിക്കുന്നു? അവിടെ ഇക്കാരം. അപ്പൊ പിന്നെ ബാക്കി ഒന്നിന് ചാൻസ് ഇല്ല. ഇതിനെല്ലാം പൂർവ്വത്തിൽ എന്ത് വേണം? ആ വേണം. ഇവിടെ അതില്ലാത്തതുകൊണ്ട് പിന്നെ മുമ്പോട്ട് പോകുന്നില്ല. ഒരു തവണ, രണ്ട് തവണ, മൂന്ന് തവണ, എത്ര തവണയാണ് പറയാൻ തയ്യാറാണ്. പക്ഷെ കേൾക്കുന്നവർ പഠിക്കാനും തയ്യാറായിരിക്കും. മഹതാദ്യ പ്രകൃതി വികൃതയ സപ്ത. അവിടെ ഷോഡശകഷ്ഠ ജലാഞ്ചിശോന്തി എന്നാരാ പറഞ്ഞു? അതിനോട് ഒരു ചാൻസും ഇല്ല. പിന്നെ അവസരമുണ്ട്. അവിടെ എവിടെ മൂല തുടങ്ങുന്നത്? മൂല തുടങ്ങുന്നു. വികാരോ പ്രകൃതിർ ന. അവിടെ എന്താണ്? പിന്നീട് പൂർവത്തില് ഇല്ല. അതുകൊണ്ട് വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അത് ഗുരുർ ബ്രഹ്മ എന്നുള്ള ഉദാഹരണമൊക്കെ എഴുതി പഠിച്ചാണ്. പ്രകൃതി പുരുഷ ഇതി തഥാ ശ്രുതി പ്രസിദ്ധയ പഞ്ചവിംശതി സഖ്യ തേഷാം സ്മൃതി പ്രസിദ്ധാനാം പഞ്ചവിംശതി തത്വാനാം ഉപസംഗ്രഹാത് ഉപസംഗ്രഹാത് പ്രാപ്തം. ഏതാവുന്നത്? പേടിക്കുന്ന എന്തിനാ ധൈര്യമായിട്ട് പറയുന്നു? പേടിക്കുന്ന തെറ്റ് വരുമെന്നാണ്. തെറ്റ് വന്നാലും എന്താ നാണക്കേടാണ്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. പരത്തിയിരിക്കുന്നു ഭരിച ഒന്നും. അപ്പോൾ അവസാനം ഇവിടെ വരത്തില്ല. എന്തുകൊണ്ട്? അവസാനമല്ല. പുനഃ ശ്രുതിമത്വമേവ ശരി പ്രധാനാധീനം തതോ ഭ്രൂമഹ. ഭ്രൂമഹ എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട്? എങ്ങനെയാ വന്നത്? അത് വിധിസൂത്രമാണ്. എന്ത് സൂത്രമാണ്? വിരാമാവസാനം എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഏത് സൂത്രം എന്നൊന്ന് ചോദിക്കുമ്പോൾ എന്ത് സൂത്രം, ഏത് സൂത്രം പറയണം? ഹരവസാനയോ വിസർജനീയോ. ഹാ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പിന്നെ അടുത്ത സൂത്രം പറയണം. ഏത് സൂത്രം? വിരാമാവസാനം. ഈ പറഞ്ഞത് വ്യാകരണത്തിൽ നമ്മൾ തെറ്റിനെ ഭയക്കരുത്. എന്തുകൊണ്ട്? തെറ്റ് ആർക്കും വരാം. പറയുന്ന എനിക്കും വരാം, കേൾക്കുന്ന നിങ്ങൾക്കും വരാം. തെറ്റ് വന്നാൽ തിരുത്തുക, അതേ ഉള്ളു വഴി. അതിനങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. സംഖ്യ ഉപസംഗ്രഹ, അവിടെ സമാസമാണ്. അതിൽ പ്രധാനാധീന ശ്രീമത്വം പ്രതി പ്രതി ആശ പ്രത്യാശ കർത്തവ്യ കസ്മാത് വാവസാന നാനാഭാവാത്, അവിടെയൊക്കെ വാവസാനേ വരുന്നു. നാനാഹി ഏതാനി പഞ്ച പഞ്ചവിംശതി തത്വാനി. സഹ വന്നിട്ട് സ്തോസിനാസ് വരത്തില്ലേ? ഉറപ്പാണോ? എന്തുകൊണ്ട്? ആ സകാരത്തവർഗമില്ല, സായം തായമായിരിക്കും, അതിന് വരാൻ പറ്റത്തില്ല. നൈഷാം പദാന്തസന്ധികളിൽ സാധാരണ പ്രയോഗിക്കുന്നതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ചില ഒന്ന് രണ്ട് സന്ധികളെ പഞ്ചശഹ പഞ്ചശഹ സാധാരണോ സാധാരണോ ധർമ്മോ ധർമ്മോ അസ്തി. സൂത്രങ്ങൾ പഠിച്ചാലേ നമുക്ക് കൃത്യമായിട്ട്, അതായത് സംശയം ഇല്ലാത്ത രീതിയിൽ പദച്ഛേദം ചെയ്ത് പറയാൻ പറ്റും. മറ്റ് രീതികളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും പദച്ഛേദം ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് മറ്റൊരു സന്ധി വന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റത്തില്ല. അവിടെ ഒരു സൂത്രത്തിന്റെ ആവശ്യം വരുന്നു. ഇവിടെ എന്തുകൊണ്ട് വേറെ സന്ധി വന്നില്ല എന്ന് ചോദിച്ചാൽ അറിയണമെങ്കിൽ അതിന്റെ എല്ലാ നിയമങ്ങളും വ്യക്തമായി അറിയണമെങ്കിൽ സൂത്രങ്ങളിലൂടെ പറ്റും.